രാഷ്ട്രീയ നേതൃത്വം ഒന്നായി കഴിഞ്ഞാല് അത് വരുന്നത് ഇപ്പം മറ്റു മതക്കാരോടുള്ള സമീപനം അതേടൊപ്പം ശരിയാകാതെ അത് മുമ്പ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ട് ഇപ്പോൾ ശൈവം ശിവഭക്തന്മാര് അതന്നെ രാജാക്കന്മാരാകുമ്പം അവര് അവിടെയുള്ള വൈഷ്ണവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ ചരിത്രം നടന്നു. ബൗദ്ധപക്ഷത്തിലുള്ള രാജാക്കന്മാർ അധികാരത്തിൽ വരുമ്പോൾ ജൈനപക്ഷത്തിലുള്ളവരെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ശൈവന്മാരെ ഉപദ്രവിച്ചു തിരിച്ച്. ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മതവും രാജ്യാധികാരവും ഒരിടത്ത് വരുന്നു, മത നേതാവ് രാജ്യ അധികാരിയല്ല, അങ്ങനെ വരുന്നു. ഓരോ മറ്റു മതക്കാർക്കും അതുകൊണ്ട് ഉപദ്രവങ്ങളുണ്ടാവും. അങ്ങനെ അല്ലാതെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ആരെങ്കിലും ഭരിക്കുകയാണെങ്കിൽ ശരി, പക്ഷെ അങ്ങനെ വരണമെന്നില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെ മറ്റു മതത്തിൽപ്പെട്ടവരെ അവർ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണും. ഇസ്ലാം ഭരിച്ചിരുന്നപ്പോൾ മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് പ്രത്യേകം, ഹിന്ദു ആ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ജസിയ എന്ന് പറയുന്നൊരു കരം കൊടുക്കും. ഇപ്പോൾ രണ്ടു വഴിയാണുള്ളത്, ഒന്നുകിൽ മതപരിവർത്തനം ചെയ്യുക, ഇന്നതിന് വേറെ തരത്തിലൊക്കെ ഇസ്ലാമിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല, ഒരു ഇസ്ലാമിക രാജ്യത്തിൽ ഹിന്ദു ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദുവായിട്ട് ജീവിക്കണമെങ്കിൽ കരം കൊടുക്കണം, ഇല്ലെങ്കിൽ ഇസ്ലാമായി മതം പരിവർത്തനം ചെയ്താൽ കരം കൊടുക്കണം. ഇത് പഴയകാലത്ത്, വളരെ പഴയകാലത്തെ തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. കാരണം രാജ്യം ഇസ്ലാമിക രാജ്യമാണ്, ഇസ്ലാം ഭരിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യം, രാജാവ് തന്നെ ഖലീഫ എന്ന് പറയുന്നു രാജാവ്. അപ്പൊ മറ്റു മതക്കാർ കരം കൊടുക്കും. അത് അക്ബർ നിർത്തിയെന്നും വീണ്ടും ജഹാംഗീർ വീണ്ടും അത് നടപ്പിലാക്കിയെന്നും. ഇന്നത്തെ ഇസ്ലാമിസ്റ്റ് പറയുന്നതല്ലാതെ പട്ടാളത്തിൽ ചേരാതിരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ പട്ടാളത്തിൽ ചേരാതിരുന്ന ആ ഒരു കരം കൊടുത്താൽ പറയുന്നു, അങ്ങനെയൊന്നും അല്ലാതെ ഈ പണ്ടുകാലം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചിട്ടും ഇവിടെയുള്ള ഹിന്ദുക്കൾ മുഴുവൻ എന്തുകൊണ്ട് മുസ്ലിമായില്ല എന്ന് ചോദിച്ചു. എൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം ഹിന്ദുവായി ജീവിച്ചു കഴിഞ്ഞാൽ കരം കൊടുത്ത പ്രശ്നം, മുസ്ലിങ്ങളും കരം കൊടുക്കണം രാജാക്കന്മാർക്ക്, അതിന് സക്കാത്ത് എന്ന് പറയും. പക്ഷെ ഇത് സ്പെഷ്യലാണ്, കൂടുതൽ കൊടുക്കേണ്ടി വരും. ജസിയ എന്ന് പറയുന്നത് വലിയ കരമാണ്. അങ്ങനെ കരം കൊടുത്ത് ജീവിച്ചവരെല്ലാം അതിന് ശേഷമുള്ളവരെല്ലാം അവർ ഹിന്ദുക്കളായി തന്നെ ജീവിച്ച്. അവർക്ക് അവര് ആക്രമണകാരികളെന്ന് വെച്ചാൽ അവർ കൊള്ളക്കാരായിരുന്നു. ആദ്യം ഇവിടെ വന്ന മുസ്ലിം ആക്രമണകാരികളെന്ന് പറയുന്നത് അവർ കൊള്ള ചെയ്ത് വന്നതാണ്. ഓരോ രാജ്യം കൊള്ള ചെയ്ത് പിടിച്ചടക്കി അങ്ങനെ വന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പണമാണ് പ്രധാനം. അപ്പൊ എല്ലാ രാജാക്കന്മാരും പണ്ട് ഹിന്ദു രാജാവായാലും ശരി മറ്റു രാജ്യത്തെ ആക്രമിക്കാന്ന് വെച്ചാൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ സമ്പത്തുണ്ടെന്ന് കണ്ട് അവിടെ ആക്രമിക്കും. അതൊക്കെ ആ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ ആക്രമിക്കുമ്പോഴും ഇത് തന്നെ. കൊണ്ട് രാമന്റെ യുദ്ധത്തെ കുറിച്ച് പറയും. രാമൻ എന്തിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു? പാണ്ഡവന്മാരുടെ യുദ്ധത്തിന് വേണ്ടി പറയും. എല്ലാം എന്താണ്? ധനസമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. ധനസമ്പാദിക്കുക എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളെ കൊള്ളയടിക്കുക. ഇതേതെങ്കിലും ഒരു മതത്തിന്റെ സ്വഭാവമാണ്. എല്ലാവരും കൊള്ളക്കാരായിരുന്നു. അപ്പോൾ രാജ്യം കീഴ്പ്പെടുത്തിയ രാജാവ് കപ്പം കൊടുക്കും. പണ്ട് ഡിപ്പു ആക്രമിക്കാതിരിക്കാൻ ഇങ്ങ് വരെയൊന്നും വേണ്ട, ഇവിടുന്ന് കപ്പം കൊടുത്തോണ്ടിരുന്നു. ഇവിടെ ഒന്ന് ആക്രമിക്കുകയൊന്നും വേണ്ട, അവിടെ നിന്നൊരു ദൂതനം പറഞ്ഞു വിട്ടതാണ് ഞങ്ങൾക്ക് ഇത്ര രൂപ കപ്പം തരണം, ഇല്ലെങ്കിൽ ആക്രമിക്കും, ഒന്ന് പേടിപ്പെടുത്തിയാൽ എന്ത് ചെയ്യും, മാസം തോറും നെല്ലും പണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ആയിരുന്നു പഴയ രീതി. അതുകൊണ്ടാണ് ഇങ്ങനെ കരം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഇവിടെ ഹിന്ദുക്കൾ അവശേഷിച്ചത്. ഒരു പ്രധാന കാരണം അതാ. ഇന്ന് പറയുന്ന പോലെ ഒന്നുമല്ല. ഇപ്പോ മതം ഒരു മതാധികാരവും രാജ്യാധികാരവും ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അയാൾ വിശ്വസിക്കാത്ത മതത്തിൽപ്പെട്ടവരല്ല രണ്ടാം തരം പൗരന്മാരോ. ഒരു മതത്തിന് പ്രാധാന്യമില്ല, അത് ഏത് മതമായാലും ചെയ്യും. ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ഒരു രാജ്യമാണ് ഇവിടെ നിലവിൽ വരികയാണെങ്കിൽ മറ്റു മതക്കാരോടുള്ള സമീപനത്തിൽ മാറ്റം വരും. മതരാഷ്ട്രമാണ് മറ്റു മതവിശ്വാസം പണ്ടും അങ്ങനെയാണ്. ഇവിടെ ഇസ്ലാം ഭരിച്ചിരുന്നപ്പോൾ ഹിന്ദുക്കൾ രണ്ടാം തരം പൗരന്മാരായിരുന്നു. ഇനി ഹിന്ദുക്കളാണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് മറ്റ് ഉള്ള മതക്കാർ അവർ രണ്ടാം തരം പൗരന്മാരാകും. എല്ലായിടത്തും വളരെ മതതീവ്രവാദ തീവ്ര മത നിലപാടുകൾ എല്ലാവരും ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം സൗദി അറേബ്യ, സൗദി അറേബ്യയിൽ വേറെ ഒരു മതങ്ങളുടെ ആരാധന ഇസ്ലാമിക രാജ്യമാണ്, ഒന്നുകൂടെ അവരനുവദിക്കത്തില്ല. ഒരു മതചിഹ്നവുമായിട്ട് കൊണ്ട് ചെല്ലാനേ അനുവദിക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ മതം അതിനാണ്. അവിടെ ഭരണാധികാരി ഉണ്ടെങ്കിൽ അവരൊക്കെ പൂർണ്ണമായും മതത്തിന് കീഴ്പ്പെട്ടവരാണ്. മതത്തെ അവരെ നിയന്ത്രിക്കുകയും മതം അവരെ നിയന്ത്രിക്കുകയും ചെയ്യും, രണ്ടും ഉണ്ടാവും. അതുകൊണ്ട് മറ്റു മതങ്ങൾക്കൊന്നും അവിടെ മറ്റു മത വിശ്വാസികൾക്കും അവിടെ പോകാം, ജീവിക്കാം, തൊഴിൽ ചെയ്യാം, അതൊക്കെ സാധിക്കും. പക്ഷെ അവരുടെ വിശ്വാസം പുറത്തെടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് മതരാഷ്ട്രം എന്ന് പറയുന്നതിന്റെ കുഴപ്പം. അതുകൊണ്ടാണ് മതവും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ചാകരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എവിടേക്ക് ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നമാണ്. അപ്പോ അവിടെ മാനവികതയ്ക്ക് സ്ഥാനമില്ലാതെ മനുഷ്യനെ മനുഷ്യരെ മതത്തിന്റെ കണ്ണിലൂടെ കാണിക്കാൻ, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ, അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിൽ കാണും. ഇവിടെ ഇപ്പൊ മതരാഷ്ട്രമല്ല, ശരിയാണ്. പക്ഷെ എന്നാലും ഇവിടെ എന്തോ വരുന്നു, മതത്തിന്റെ പേരിൽ ശത്രുത ഉണ്ടാക്കുകയാണ്, ഉണ്ടാക്കി മതങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുകയാണ്. അത് മതരാഷ്ട്രീയം, അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇടതും വലതും എല്ലാവരും എന്ത് ചെയ്യും, മതരാഷ്ട്രീയം അവരുടെ ഇല്ലെല്ലാം. എന്നിട്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും, ചിലരെ പ്രീണിപ്പിക്കും. അത് സൗകര്യം പോലെ ഇവിടെ എങ്ങനെ ഏതിനാണോ പ്രാധാന്യം അതനുസരിച്ച്. അപ്പോൾ അത് അധികാര രാഷ്ട്രീയമാണ്. ഇതൊക്കെ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംവിധാനമാണെങ്കിലും അതിൽ വരുന്ന ദോഷങ്ങളാണ് ഇതൊക്കെ. അവിടെ ഇത്തരം ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റും, മതരാഷ്ട്രീയവും മറ്റും അവിടെ നടപ്പിലാക്കാൻ പറ്റും. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ദോഷമാണ്, മതപ്രീണനം അതിലൂടെ വോട്ട് സമ്പാദിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞെന്താണ്, മതവും രാഷ്ട്രീയവും വേറെ വേറെ തന്നെയായിരിക്കും. അതിന് മതത്തോട് ബന്ധപ്പെടുത്തരുത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ കാര്യമാണ്. അത് രാഷ്ട്രത്തിന്റെ ഭരണ നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയം. മതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മതത്തിന്റെ പ്രത്യേകത എന്താണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒരു വിശ്വാസിയായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മതത്തിൽ നിൽക്കാൻ കഴിയൂ. വിശ്വാസ്യമാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ അന്ധമായ വിശ്വാസം സ്വീകരിക്കേണ്ടി വരും. പല ഭാഗത്തും എല്ലാ മതങ്ങളിലും ഉണ്ട് അന്ധമായ വിശ്വാസം. എല്ലാ മതങ്ങളും പറയും എന്താണ്, ഞങ്ങളുടെ മതഗ്രന്ഥം ദൈവം നേരിട്ട് പറഞ്ഞാണെന്ന് പറയും. അതൊരു അന്ധമായ വിശ്വാസമാണ്, ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അന്ധമായ വിശ്വാസം എന്ന് പറയും. പണ്ടാരുണ്ടോ പറഞ്ഞത്? ദൈവം പറഞ്ഞെന്നാണ്. ആ പറഞ്ഞയാളിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്നും ആൾക്കാർ പറയുന്ന എന്താണ്, അത് ദൈവം പറഞ്ഞെന്നാണ്. മതം എന്ന് പറയുന്നത് അന്ധമായ വിശ്വാസം, അത് പ്രബലമായിരിക്കും ഏത് മതമായാലും ശരി. പിന്നെ ആ വിശ്വാസത്തിന്റെ പിന്നിൽ വരുന്ന മറ്റൊന്നാണ് തീവ്രമായ വൈകാരികത. മതങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകതയാണ് തീവ്ര വൈകാരികത ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ തീവ്ര വൈകാരിക എന്ന് പറയുന്ന ഒരു മതവിശ്വാസിയെ മരിക്കാനും കൊല്ലാനും പ്രേരിപ്പിക്കും. രണ്ടിനും അത് പ്രേരിപ്പിക്കും. ചില രാഷ്ട്രീയങ്ങളും ഉണ്ട് ഇത്. ചില രാഷ്ട്രീയം ഇതുപോലെ ഒരു മതവിശ്വാസമാണ്, മതം പോലെ തന്നെ വിശ്വാസമാണ് രാഷ്ട്രീയം. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആരെങ്കിലും കൊല്ലുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതം തന്നെ, ഒരു സംശയമാണ്. കാരണം അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു തീവ്രമായ ഒരു വിശ്വാസവും ആ വിശ്വാസത്തിന്റെ പിന്നിൽ തീവ്രമായ വൈകാരികതയുണ്ട്. ആ വൈകാരികതയ്ക്ക് കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ മരിക്കാനും കൊല്ലാനും തയ്യാറാണ്. അത് ഏത് ഈ സാധാരണ വിശ്വാസം, അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് പൊതുവെ പറയുന്നത് എന്താണ്? യുക്തിരഹിതമായ വിശ്വാസം. പക്ഷെ മതത്തിന്റെ വിശ്വാസത്തിൽ എന്താണ്? അവിടെ മതയുക്തികളുണ്ട്. മതയുക്തി അത് വേറെയാണ്, അല്ലെങ്കിൽ മതശാസ്ത്രത്തിന്റെ യുക്തികളെന്ന് പറയാം. ഈ മതവിശ്വാസികൾ എപ്പോഴും മതശാസ്ത്രത്തിന്റെ യുക്തികൾ ഉപയോഗിച്ചിട്ട് എപ്പോഴും മതത്തെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മതയുക്തികളാണ്. എല്ലാ മതങ്ങൾക്കും ഈ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ മതം തന്നെ ഇവിടെ തന്നെ ഈ മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മതകലഹം ഒഴിവാക്കാനാണെന്ന് പറഞ്ഞു. മതകലഹം കൊണ്ട് മതം നശിക്കില്ല എന്ന് പറയുന്നു. ഒരു മതവും പൊരുതാൽ ഉടങ്ങുകയും. ഈ പറയുന്ന ഈ പ്രബലമായ മതങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. എന്നുവെച്ചാൽ പ്രബലമായ മതങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോ ക്രിസ്തു മതം, ഇസ്ലാം മതം ഒക്കെ വളരെ സംഘടിതമായ മതങ്ങൾ. ഹിന്ദുമതത്തിന് മുമ്പൊരു സംഘടിത രൂപം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സംഘടിത രൂപം ഹിന്ദുമതത്തിനുണ്ട്. ഇപ്പൊ ഹിന്ദുമതം സംഘടിത മതം അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹിന്ദു മതത്തിന്റെ പേരിൽ സംഘടനകളുണ്ട്. അപ്പൊ ഹിന്ദുമതം സംഘടിത മതമാണ്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിന്റെ പേരിൽ നിന്ന് രാഷ്ട്രീയ അധികാരം എല്ലാം നേടാൻ പറ്റുന്ന, അതുകൊണ്ടാണ് അതിന് സംഘടിത രൂപം വന്നതുകൊണ്ടാണ്. പണ്ടതില്ലായിരുന്നു. ഈ സംഘടിത മതങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് അവരെല്ലാം വലിയ സാമ്പത്തിക ശക്തികളാണ്. വലിയ സാമ്പത്തിക ശക്തികളാണ്. പിന്നെ എന്താണോ, അവർക്കെല്ലാം വലിയ രാഷ്ട്രീയ പിൻബലമുണ്ട്, ഒരു രാഷ്ട്രീയ ശക്തികളാണ് ഇതെല്ലാം. ഈ സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും ആകുന്നത് കൊണ്ടാണ് ഈ മതങ്ങൾ പൊരുതിയാൽ നശിക്കാത്തത്. കാരണം ഇവർക്കെല്ലാം അതിജീവിക്കുന്നതിനുള്ള സമ്പത്തുണ്ട്, രാഷ്ട്രീയ പിന്തുണയും ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്താലും എന്തുവരും, നശിക്കത്തിൽ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ പരസ്പരം പ്രൊട്ടസ്റ്റന്റുകളും മറുഭാവം എന്ന് പറഞ്ഞ് എത്രയോ കാലം യുദ്ധം ചെയ്തു. നശിച്ചില്ല. ഇസ്ലാം മതത്തിൽ തന്നെ നബിയുടെ മരണശേഷം ഉമറിന്റെ ഗ്രൂപ്പും ആമിനയുടെ ഗ്രൂപ്പും ഒരുപാട് യുദ്ധങ്ങൾ നടത്തി. ആ മതം നശിച്ചില്ല. എന്തുകൊണ്ട്? ഇവരെല്ലാം സാമ്പത്തിക ശക്തികളും രാഷ്ട്രീയ ശക്തികളും. ഇവിടെ തന്നെ ശൈവന്മാരും ശക്തയന്മാരും എല്ലാം ഒരുപാട് യുദ്ധം നടത്തി. എല്ലാവരും ഇന്നും ഉണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഈ മതം ഇന്നുള്ള ഈ പ്രബലമായ മതങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ പണ്ടങ്ങനെയല്ല. പഴയകാലത്ത് ഇതിനൊന്നും വലിയ സംഘടിത സ്വഭാവമില്ലായിരുന്നു. മതമൊന്നും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അലൗകികമായ ശക്തികളിൽ വിശ്വസിക്കുക, പിന്നെ പ്രത്യേക ആചാരങ്ങൾ രൂപപ്പെടുക, നേതാക്കന്മാരുണ്ടാകുക, ഇതൊക്കെ ഉണ്ടായ മതമായി. ഇപ്പോ പഴയകാലത്ത് ഉണ്ടായ മതങ്ങളൊക്കെ നശിച്ചു പോയിട്ടുള്ളൂ. അത് പൊരുതി തന്നെ നശിച്ചുപോയി. പിന്നെ മതം നശിക്കില്ല എന്ന് അർത്ഥമില്ല. മായൻ സംസ്കാരം അമേരിക്കയിലുണ്ടായിരുന്നില്ല, എന്തെന്തിൻ്റെ അതൊക്കെ നശിച്ചുപോയി. ബാബിലോണിയൻ സംസ്കാരം നശിച്ചുപോയി. പ്രാചീന ഈജിപ്ഷ്യൻ സംസ്കാരം ഇന്നില്ല. സിന്ധു നദീതട സംസ്കാരം അന്ന് ലോകത്ത് പല ഭാഗത്തും ഉണ്ടായിരുന്ന സംസ്കാരങ്ങളും നശിച്ചുപോയി. അപ്പോ അതൊക്കെ പരസ്പരം പോരടിച്ചും പല കാരണങ്ങളുമുണ്ട്. അതൊക്കെ നശിച്ചുപോയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ ജനസംഖ്യ കൂടി. അപ്പൊ എല്ലാവരും മത്സരിച്ച് അവരവരുടെ മതത്തിൽ അളച്ചേർക്കാൻ തുടങ്ങി. അളച്ചേർക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പരിവർത്തനം നടത്തി. അത് ഒരു കാലത്ത് ബലം പ്രയോഗിച്ചും അളച്ചേർത്ത് മതപരിവർത്തനം നടത്തി. അത് വളരെ ബലം വളരെയധികം ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തിയതാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും. അവിടെ രാജാക്കന്മാർ പോയി കീഴ്പ്പെടുത്തിയ സ്ഥലങ്ങളല്ല എന്താണ്, അവിടെയെല്ലാം മൊത്തം അവർ വാളുകൊണ്ട് തന്നെ മതം മാറ്റിക്കളഞ്ഞു. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അവർ നടപ്പിലാക്കി. ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് മതം സ്വീകരിക്കാത്തവരെ ചുട്ടുകൊല്ലുക. ഓയോ എന്താ നോന്നു, മതം സ്വീകരിച്ചെങ്കിൽ ചുട്ടുകൊല്ലുക മാത്രമല്ല ജീവനോടുകൂടി തൊലി ഉരിക്കുക, കുരിശിൽ തറയ്ക്കുക. മതം കാരണം ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം അവിടെയെല്ലാം ഓരോ മതങ്ങളുണ്ടായിരുന്നു, ഓരോ പ്രാചീന സംസ്കാരം. അവർക്കും ഇതുപോലെ വിശ്വാസങ്ങളും ആചാരങ്ങളും നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അതൊക്കെ വിടാൻ ആൾക്കാർക്ക് പ്രയാസമുണ്ട്. സുരേഷിന്റെ അടുത്ത് ഒരാൾ കത്തിയും കൊണ്ടുവരാണ് കണ്ടിക്കാൻ, നിന്നോടുക്കും, അതെ ഓടും, ഓടി രക്ഷപ്പെടാൻ തോന്നും. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നവരാണ് അവർ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കുരിശിത്തിറക്കി തൊലി ഉരിക്കുകയും കത്തിക്കുകയും. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ ചെയ്ത് മതത്തിൽ ചേർത്തിട്ടുണ്ട്. കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റും പരസ്പരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിന്റെ കാര്യം പറയണ്ട. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഈ അടിയിൽ കിടക്കുന്ന സ്ഥലം, പാകിസ്ഥാൻ, ജമ്മു, ഇവിടേക്ക് ഉണ്ടായിരുന്നത് ഇസ്ലാമുകളായിരുന്നില്ല. ഇവിടെ പാഴ്സികളുണ്ടായിരുന്നു, ബൗദ്ധന്മാരുണ്ടായിരുന്നു. എന്നായിരുന്നു ഇവരെയൊക്കെ എന്ത് ചെയ്തു, അവരിങ്ങോട്ട് ഒന്ന് ആക്രമിച്ച് പരാജയപ്പെടുത്തിയവരെ മുഴുവൻ ബലം പ്രയോഗിച്ച് വാളുപയോഗിച്ച് എല്ലാവരും മതപരിവർത്തനം നടത്തി. അതുകൊണ്ടാണ് അവിടെ നിന്ന് പേരിന് പോലും ലാഭം. കുറച്ച് പാഴ്സികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ബുദ്ധമതക്കാരൊന്നുമില്ല. അവരെല്ലാം കീഴ്പ്പെടുത്തി വാളുപയോഗിച്ചു. ഇന്നത്തെ രാഷ്ട്രീയക്കാരൊന്നും ഇത് പറയത്തില്ല, പറഞ്ഞ മുസ്ലിം വോട്ട് കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ടെന്ന് പരസ്യമായാലും പറയത്തില്ല, നമ്മുടെ സ്വാമിമാരും പറയത്തില്ല. അവര് രാഷ്ട്രീയ അടിമകളായതുകൊണ്ട് അവർക്കത് പറയാൻ പേടിയാണ്. രാഷ്ട്രീയ യജമാനന്മാർക്ക് ഇഷ്ടക്കേടുവെന്നും തോന്നിയത് പറയത്തില്ല. ഇതൊക്കെ നടന്ന കാര്യമാണ്, ബലം പ്രയോഗിച്ച്. അപ്പോ എന്താണ് പൊരുതാൽ ഒടുങ്ങിവീല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒടുങ്ങില്ല എന്നുണ്ടല്ല, കുറേയൊക്കെ ഒതുങ്ങി. ആ കുറേയൊക്കെ ഒതുങ്ങിയതാണ് എന്താണ് ഈ ഭാഗങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളായി മാറിയത്. ഗാന്ധാരിയുടെ സ്ഥലമാണ് ഖണ്ഡഹാർ എന്ന് എല്ലാവരും പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ ആരാ ഉള്ളത്? ഗാന്ധാരിയുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അവിടെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അത് ഹിന്ദുമതം ഹിന്ദുമതം ആയിക്കോട്ടെ, ഒരു സംസ്കാരവും ആചാരവും വിശ്വാസവും എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം വാളുകൊണ്ടാണ് മാറ്റിയത്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എന്തിന് ഇവിടെ മാപ്പിള ലഹള നടന്നപ്പോ അവിടെ പോലും എന്ത് ചെയ്തു? ലഹള നടന്നപ്പോ അതിന്റെ ഇടയിൽ കൂടി മതപരിവർത്തനം നടത്തി, ബലം പ്രയോഗിച്ച് മതം മാറ്റി. ഒരാളെ ആയാലും ശരി, രണ്ടുപേരായാലും ശരി, അതൊക്കെ ചെയ്തിട്ടുണ്ട് ബലം പ്രയോഗിച്ച്. പിന്നെ അനുനയത്തിലൂടെ ഈ പറയുന്ന പോലെ എന്താണ് പൈസ കൊടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ മതമാറ്റം ഇന്നും നടക്കുന്നുണ്ട്. പിന്നെ ചിലർ സ്വയം മതം മാറുന്നുണ്ട്, അത് ശരി, സ്വയം മതം മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ, നല്ല കാര്യം. സ്വയം ആരെങ്കിലും മതം മാറുന്നുണ്ടെങ്കിൽ ഒരു മതത്തെ പഠിച്ച് മനസ്സിലാക്കി മതം നല്ലതാണെന്ന് തോന്നി ഒരാതങ്ങനെ മതം മാറുന്നുണ്ടെങ്കിൽ മാറിട്ട് കുഴപ്പമൊന്നുമില്ല. മതം മാറാൻ പാടില്ല എന്നില്ല, മതം സ്വാതന്ത്ര്യമാണെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം മതം ഈ ബലം പ്രയോഗിച്ച് മതത്തേക്ക് ഒരുപാട് ഒതുക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്നാലും ശേഷിച്ചു. അത് എന്താണ് മതത്തിന് പ്രബലമായ സാമ്പത്തികമായ പിന്തുണയും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. അതാണ് ആധുനിക കാലത്ത് ഇതെല്ലാം നിലനിൽക്കുന്നത്, ഇവരുടെ എല്ലാം കയ്യിലതൊക്കെ ഉള്ളത് കൊണ്ടാണ്. പ്രാചീന കാലത്ത് ഇതൊന്നും അതൊക്കെ നശിച്ചു പോയി. എല്ലാ സംസ്കാരങ്ങളും ഈ പ്രബലമായ മതങ്ങൾ നശിപ്പിച്ചു. ഇപ്പൊ ഹിന്ദുമതമെന്ന് പറയുന്നത് അവരും മോശക്കാരൊന്നുമല്ല. ഹിന്ദുമതം ഇവിടെ ഉള്ള ബൗദ്ധന്മാരെ കൂടെ ഒന്ന് ഓടിച്ചു. അല്ല, ഹിന്ദുമതം വലിയ മേന്മയുള്ളതാണെന്നും പറയാൻ പറ്റില്ല. ഹിന്ദുമതം എന്ന് പറയുന്ന വിഭാഗം, ഹിന്ദുമതം എന്ന് വെച്ചാൽ എന്താണ് ഹിന്ദുമതം എന്ന് പറയുന്നത്? എന്താണ് ഹിന്ദുമതം? എന്താണ് ചാതുർവർണ്ണയം? അതിനാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഈ ചാതുർവർണ്ണ മതം അതിന് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. ആ ചാതുർവർണ്ണ മതത്തിൽ പെടാത്ത ബൗദ്ധന്മാരെ ഓടിച്ചു എന്നുള്ളത് ശങ്കര ദിഗ്വിജയം അതിന് വ്യക്തമായും പറയുന്നുണ്ട്. ശങ്കരാചാര്യരും ഒരു രാജാവും കൂടെ ചേർന്നുകൊണ്ട് നാടകങ്ങൾ നടന്ന് ബുദ്ധന്മാരെയൊക്കെ ഓടിച്ചു. അപ്പോ ഈ രാജാവിനെ കൊണ്ടുവിടുന്ന ഓടിക്കുക എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പണി എന്താണ്? ശങ്കരാചാര്യ ദിഗ്വിജയം നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ശങ്കരാചാര്യ വാദപ്രതിവാദത്തിലൂടെ ജയിക്കുക, അതിന് സൈന്യം തന്നെ കൂടെ വരുന്നു. അപ്പൊ സൈന്യത്തിന്റെ പണി എന്താണ്? അപ്പോ അതുകൊണ്ടാണ് ഭാരതദേശത്ത് നിന്ന് അത് പുറത്തു പോയത്. വിദേശത്ത് പോയി. വിദേശത്തൊക്കെ അത് വളരെ കാലം ശങ്കരാചാര്യർക്ക് ശേഷവും ചൈനയിൽ മറ്റും ബുദ്ധമതം നിന്നു. മംഗോളിയൻ സാമ്രാജ്യം കുബ്ലൈ ഖാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചൈന, മംഗോളിയ, കൊറിയ എല്ലാം അടക്കി ഭരിച്ച ആളാണ്, ബുദ്ധമത വിശ്വാസിയായി. ആ സമയത്ത് ഇന്ത്യയിലെ ബുദ്ധമതക്കാരൊന്നുമില്ല, ബുദ്ധമത രാജാക്കന്മാരൊന്നുമില്ല. പുറത്തൊക്കെ അത് വ്യാപിച്ചു. പക്ഷെ അവിടെയൊക്കെ പിന്നെ എന്ത് ചെയ്തു, ഈ ഇസ്ലാം മതം കടന്നു കയറിയപ്പം അവിടെ വീണ്ടും അവരെയൊക്കെ മതപരിവർത്തനം നടത്തി, ബലം പ്രയോഗിച്ച്. അപ്പൊ നല്ലതെന്ന് കണ്ട് സ്വീകരിക്കുന്ന അത്. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന അങ്ങനെ ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് മതസംഘടന ഒരുപാട് കടന്നിട്ടുണ്ട് നമ്മുടെ ഈ തമിഴ്നാട്, നമ്മുടെ ഈ പ്രദേശത്ത്. ശൈവന്മാര്, ശക്തയന്മാര്, ഈ മതം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണ് ഈ മതങ്ങളെല്ലാം. എല്ലാ മതത്തിൽ സമാധാനം എന്നൊക്കെ പറയും, പക്ഷെ ഇവരൊരുപാട് രക്തച്ചൊരിച്ചില്, അത് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ എന്താണ്, ഈ മത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുമിക്കുമ്പോഴാണ്. രാജാവായിരുന്ന ആൾക്കാർക്ക് ആ രാജ എന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ചിട്ട് പോപ്പായിട്ട് യുദ്ധം നയിച്ചിട്ടുണ്ട്. പോപ്പുമാരുടെ ചരിത്രം വായിച്ച അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജാവായിരിക്കുന്നതിന്നും നേട്ടമാണ് എന്ത്, പോപ്പായിരിക്കുന്നു. പിന്നെ ഈ മതങ്ങള് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, മതപുരോഹിതന്മാരുടെ പൂർണ്ണമായും കീഴ്പ്പെട്ട് അവരുടെ കർശനമായ നിയമങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവര് കൃത്യമായി മതത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേട്ടമുണ്ടാകും. എന്താണ് നേട്ടം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, ഇതാണ് നേട്ടം. അതിനും മരിക്കുന്നവരെ കാത്തിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു മതത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന മതരാഷ്ട്രീയം പ്രൊട്ടക്ഷൻ തരും. ഇസ്ലാമിനൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കിട്ടും. ഇതെല്ലാം പഠിച്ചിട്ടാണ് മാർക്സ് പറഞ്ഞത് മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്നു, മതം കറുപ്പാണെന്നാണ് പറഞ്ഞത്, മയക്കുന്നാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മതം ഓപ്പിയമാണ് നമ്മൾ മനസ്സിലായിക്കൊണ്ട് അത് മനുഷ്യനെ മയക്കുന്ന സാധനം. കാരണം ഇത്രയൊക്കെ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയിട്ടും മനുഷ്യന് ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ പൗരോഹിത്യ ചൂഷണത്തെ തിരിച്ചറിയുന്നു. മതത്തിന്റെ ഏറ്റവും അപകടം പിടിച്ച ഭാഗവതാണ് പൗരോഹിത്യ ചൂഷണം, പുരോഹിതന്മാരെ ചൂഷണം. അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല, അവനിൽ അങ്ങനത്തെ വിശ്വാസത്തെ ഉണ്ടാക്കിയിട്ടില്ല, അന്ധമായ വിശ്വാസം. ആ വിശ്വാസത്തെ എല്ലാ തരത്തിലും വളർത്താൻ വേണ്ടിയിട്ടും മതശാസ്ത്ര യുക്തികളും മതശാസ്ത്രത്തിന് അനുകൂലമായ യുക്തികളും എന്ന് പറയും. ഇന്നും അതാ ചെയ്യുന്നു, മതത്തെ ഇങ്ങനെ വളർത്തുന്നവരെല്ലാം മതം ശരിയാണെന്നുള്ളതിന് അനുകൂലമായ യുക്തികളും പറയും, അതിനുവേണ്ടിയെന്ന് സയൻസും പറയും. ഇതെല്ലാ മതങ്ങൾക്കുള്ളൊരു പൊതു സ്വഭാവം, ഏത് രീതിയിലും അവന്റെ വിശ്വാസത്തെ ദൃഢമാക്കി നിർത്തും. എന്നിട്ട് പുരോഹിതൻ അതിനെ ചൂഷണം. ഇവിടെയും അത് തന്നെ ചാതുർവർണ്ണി മതത്തിനും മൊത്തത്തിലുള്ള എന്താണോ പുരോഹിതന്റെ ചൂഷണമാണ് ഇവിടെ നിലനിന്ന മതത്തിൽ. അത് തന്നെ അത് ഇനിയിപ്പോ ഒരു മതം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ചൂഷണം ഒന്നുമില്ലായിരുന്നാലും മതത്തിന് സംഘടിതമായ സ്വഭാവം വരികയും അതിന് പ്രചാരം കിട്ടുകയും ചെയ്യുമ്പോൾ പിരിവ് തുടങ്ങും. അല്ലേ? ഇന്നത്തെ അതാണ് മതം പോലെയാണ് ഈ രാഷ്ട്രീയം. മതത്തിനുകൊണ്ട് പിരിവ്, രാഷ്ട്രീയത്തിനുകൊണ്ട് പിരിവ്. ബക്കറ്റ് പിരിവ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു തരത്തിലുള്ള പൗരോഹിത്യത്തിന്റെ പിരിവാണ്. അപ്പൊ നിങ്ങൾ ആ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ കൊല്ലപ്പെട്ടാൽ എന്തായി അവിടെ വാഴ്ത്തപ്പെടും. ഇത് തന്നെ മതത്തിന്, മതത്തിന് ഇതേ സ്വഭാവം. അനുയായികൾക്ക് രക്ഷ, അല്ലാത്തവർക്ക് ശിക്ഷ. ഇതാണ് മതങ്ങളുടെ പൊതുവായ സ്വഭാവം. ഏത് മതമായാലും ശരി, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതം നല്ലതെന്ന് പറയാൻ ഒരു മതമില്ല. എല്ലാ മതത്തിനും ഇത്തരം ദോഷങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു മനുഷ്യൻ? ചോദിക്കും എന്താണ് മതത്തിന് നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നില്ലേ എന്ന് പറയും. മതത്തിന് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. മതത്തിന് നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മതത്തിനും ആ നല്ല ഉപദേശങ്ങളുടെയൊക്കെ ഗുണഭോക്താക്കൾ എപ്പോഴും ആ മതത്തിൻ്റെ മേൽത്തട്ടിലുള്ളവരായിരിക്കും. എല്ലാ മതങ്ങളിലും മേൽത്തട്ടും കീഴ്ത്തട്ടും അങ്ങനെ. നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ വരുന്ന വിഭജനത്തെ മതം ഇല്ലാതാക്കത്തില്ല. അതാണ് മതത്തിന്റെ ഒരു പ്രശ്നം. പിന്നെ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്തായാലും മതം രാഷ്ട്രീയ ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ്. അപ്പൊ മതത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. മതം നിലനിന്നേ പറ്റും. മതത്തിന് ആരും നിലനിർത്തിയില്ലെങ്കിലും അത് നിലനിൽക്കും. ഇതാണ് സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്നത്തെ മതങ്ങൾ. നശിച്ചുപോയ മതങ്ങളെ കുറിച്ചല്ല പറയും, ഇതൊക്കെ നിലനിൽക്കും. ഇത് നിലനിൽക്കാതിരിക്കണമെങ്കിൽ ജനങ്ങളും മതങ്ങളെ ഉപേക്ഷിക്കും. ഒന്ന് ആരെയും ആശ്രയിക്കാൻ പോണ്ട, അങ്ങ് ജീവിച്ചാ മതി. എന്തിനാ ആശ്രയിക്കും? എപ്പോഴും നമുക്ക് എന്തിനാ ആരെങ്കിലും തോളി കയറിയിരിക്കണം എന്ന് തോന്നുന്നു. സ്വന്തം കാര്യം എന്നാ പോരെ? അന്ന് ഒരു ശീലമായി പോയി. എന്താണ് ആരെങ്കിലും തോളിലിരിക്കുന്നത്? അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കണക്കാണ്, എല്ലാ മതങ്ങളിൽ നിന്നും ജനങ്ങൾ വിട്ടുപോകുന്നുണ്ട്, മതവിശ്വാസികളല്ലാതെ വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്നത് ഇസ്ലാമിൽ നിന്നാണ്. ഏറ്റവും കർശനമായ നിയമങ്ങൾ വെച്ച് മനുഷ്യനെ പൂർണമായും പൗരോഹിത്യത്തിന് അടിമയാക്കി വെക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 4% അവിടെ ആൾക്കാർ മതം വിട്ടുപോകുന്നവർ. 4%, മറ്റു മതങ്ങളൊക്കെ 2%. അപ്പോ ജനങ്ങൾക്ക് എന്ത് വരുന്നു? ബോധമുണ്ടായി വരുന്നു. ബോധമുണ്ടായി വരുമ്പോ എന്ത് വരും? ഈ മതത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അത് പൗരോഹിത്യം, അതാണ് അതിന്റെ കാതലായ ഭാഗം. അപ്പൊ പൗരോഹിത്യത്തിന് കീഴ്പ്പെടണ്ട എന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മതം വിടും. പിന്നെന്തോന്ന് മതം? എന്റെ ആവശ്യമില്ല. എന്താണ് അങ്ങനെ വിടും? അത് മതം, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഈ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഇതാണ്, മനസ്സിന്റെ ഒരാവശ്യമാണ്. അത് മതമായിട്ട് കൂട്ടിക്കെട്ടരുത്. അത് ഇപ്പോ പറഞ്ഞു, മതം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സംഘടിതമായ മതങ്ങളാണ്. മതത്തിന് അഭിപ്രായം, ആശയം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ ഒരാളൊരു സംഘടിത മതത്തിലല്ല എന്ന് വിചാരിച്ച അയാൾക്ക് ആശയം അഭിപ്രായം ഇല്ലെന്നാണ് അർത്ഥം. ആശയരൂപത്തിലും അഭിപ്രായ രൂപത്തിലും വികാര വിചാര രൂപത്തിലൊക്കെ അതെല്ലാം കാണും. അത് അയാളുടെ വ്യക്തിപരമായൊരു കാര്യമാണ് അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ അല്ലെങ്കിലും നിങ്ങൾക്ക് രാഷ്ട്രീയം ആകാം. അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്, രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിന് നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മെമ്പറാണ് ഇല്ല. പക്ഷെ മെമ്പറായാൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടും, പ്രൊട്ടക്ഷൻ കിട്ടും. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാൽ എളുപ്പം ഇറങ്ങിപ്പോരാ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. പക്ഷെ സംശയം എന്താ? ഇത് തട്ടിപ്പല്ലേ? ഇത് മനുഷ്യൻ തിരിച്ചറിയുമ്പോ ഇത് കളയും. സ്ത്രീ പുരുഷൻ ജാതിയല്ല, അത് ഗുരു പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ട്. മനുഷ്യൻ ഒരു ജാതി, സ്ത്രീ പുരുഷൻ രണ്ട് ജാതിയുണ്ട്. ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യാണ് മനുഷ്യത്വം ജാതി, എന്താ സ്ത്രീയും പുരുഷനും രണ്ട് ജാതിയുണ്ട്. മതങ്ങള് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, മനുഷ്യന്റെ മതം എന്തുകൊണ്ട് നിലനിൽക്കില്ല? മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രാകൃതമായൊരു ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ്. പ്രാകൃതമായ വിശ്വാസങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളും തുടങ്ങിയിരിക്കുന്ന അവിടെ നാണാചാരങ്ങളിൽ നിന്നുമാണ്. മനുഷ്യൻ ശരിക്ക് തുണി പോലെ കൊടുക്കാൻ പഠിക്കാത്ത കാലത്താണ് എന്ത് വന്നത്? മതം വന്നത്. അപ്പോൾ അത് കേവലം വിശ്വാസങ്ങളിൽ നിന്ന് നിലനിന്ന് പോകുന്നതാണ്. ഈ മതശാസ്ത്ര യുക്തികൾ വിട്ടിട്ട് ശാസ്ത്രീയ യുക്തി മനുഷ്യന് വരുമ്പോഴത്തേക്ക് അവർ ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കും, വിടും. അപ്പോ ഈ മതം എന്ന് പറയുമ്പോൾ അതിന് ആധ്യാത്മികം എന്ന് ചിന്തിക്കരുത്. ആധ്യാത്മികം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യം, അതാണ് അതിലെന്താണ് ശരിയും തെറ്റും, എന്താണ് തനിക്ക് വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ അവനവൻ തീരുമാനിക്കും. അങ്ങനെ പോകും. അത് ഈ മതത്തിന്റെ ആത്മീയതയല്ല, മതത്തിന്റെ ഒരാത്മീയതയുണ്ട്. മനസ്സിലായി? ഈ മതത്തിന്റെ ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് തനിക്ക് നന്മ വരണമെന്നും അടുത്തവന്റെ തലയിൽ ഇടി വീഴണമെന്നും പ്രാർത്ഥിക്കുക. അല്ലേ? അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതൊരു അനുഷ്ഠാനമായി ഒരാൾ സ്വീകരിച്ചിരിക്കുക. അത് പാരമ്പര്യമായി മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു വിശ്വാസമാണ്. താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്തവൻ നശിക്കുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല, അതിനൊന്നും യാതൊരു ഗ്യാരണ്ടിയും. എന്നാലും മനുഷ്യൻ എങ്ങനെ ചെയ്യുന്നു? ശത്രു സംഹാര പൂജ നമ്മൾ എന്നും ചെയ്യുന്നു, അതുകൊണ്ട് ശത്രു നശിക്കുമോ? അതിന് യാതൊരു ഉറപ്പുമില്ല, പക്ഷെ അത് ചെയ്യുന്നു. അപ്പൊ അത് ഇതൊക്കെ മതവിശ്വാസങ്ങളും മത ആത്മീയതയുമാണ്. അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കുന്നു, മത ആത്മീയതയാണ്. അവിടെ മതവും ആത്മീയതയും രണ്ടല്ല, ഒന്ന് തന്നെ. മതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ അവിടെ മതത്തെയും ആത്മീയതയും വേർതിരിക്കാൻ പറ്റില്ല. മറിച്ച് വ്യക്തിനിഷ്ഠമായി ഒരു മനുഷ്യന്റെ വരുന്ന അവന്റെ മാനസികമായ പ്രശ്നങ്ങൾ അതിന് പരിഹാരം ചെയ്യുക, അതിന് നമുക്ക് ആത്മീയതയെന്ന് പറയാം. അതിന് മതത്തിന്റെ ആവശ്യമൊന്നും, അതിന് മനുഷ്യന് നേരെ ചിന്തിക്കാനും ശരിയായ വിവേകവും മനുഷ്യന് നന്മകളും നല്ല ഗുണങ്ങളും ഒക്കെ ഉണ്ടായാൽ മതി. ഇതൊക്കെ വേണം. അപ്പൊ മതങ്ങളാണ് മനുഷ്യന് നല്ല ഗുണങ്ങൾ കൊടുക്കുന്നതെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ മതങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു? അപ്പൊ മതം മനുഷ്യന് നന്മയാണ് കൊടുക്കുന്നത്. ഇന്നും മതത്തിന്റെ പേരിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? കുത്തിക്കൊല്ലുന്നില്ലേ സഹജീവികളെ? അപ്പോ കൊല്ലാൻ പ്രേരണ കൊടുക്കുന്ന മതം, അത് വളരെ അപകടകരമായ ആശയമാണ്. അത് കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയം പോലെ തന്നെയാണ്. ഇന്ന് വ്യത്യാസമുണ്ട്. മറിച്ച് മനുഷ്യന് എന്താ വേണ്ടത്? നല്ല ഗുണങ്ങൾ വരണം, നല്ല ചിന്ത വരണം, നല്ല വിചാരം വരണം, ആരോഗ്യകരമായ എല്ലാം മനസ്സിൽ വരണം, സഹജീവികളോട് സ്നേഹം വരണം, മാനവിക ബോധം വരണം, അപ്പോ അങ്ങനെയുള്ള സദ്ഗുണങ്ങൾ വരുന്നത് ആത്മീയത, ശരിയായ ആത്മീയത അതാണ്. അത് ആ മനുഷ്യനും ഗുണം ചെയ്യും, സമൂഹത്തിനും ഗുണം ചെയ്യും. അവിടെ അങ്ങനെയുള്ള ഗുണങ്ങൾ വന്ന് അവന് ഇങ്ങനെ വേർപെട്ടിന് കൊല്ലാൻ തോന്നുന്നത്. ഏറ്റവും കൂടുതൽ കൊലപാതകം ഇന്ന് നടത്തുന്ന അല്ല മതമാണ്, മതത്തിന്റെ പേരിലാ കൊലപാതകങ്ങൾ നടക്കുന്നു. അത് ഏത് മതമായാലും ശരി. അതുകൊണ്ട് അങ്ങനെയുള്ള മതം, ഈ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന മതങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇതുവരെ കൊന്നു വളർന്ന മതങ്ങളെല്ലാം ഇല്ലാതാവും. എന്റെ വ്യക്തിയുടെ മനസ്സിലുള്ള മതം അത് നിലനിൽക്കും. നിലനിന്നാലേ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് പരസ്പരം സഹായിക്കണം, പരസ്പരം ദ്രോഹിക്കരുതെന്ന് തോന്നുന്നത് അത് വ്യക്തിയുടെ മതമാണ്. സമൂഹത്തിന് നീതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മതമാണ്, അതൊക്കെ നിലനിൽക്കും. ഈ മതം രാഷ്ട്രീയ ശക്തിയും സാമ്പത്തിക ശക്തിയും ആകുമ്പോൾ അത് ഗുണം മാത്രം ചെയ്യാൻ പറ്റില്ല, ദോഷവും ചെയ്യും. അതാണ് മതം ഇന്ന് ഇങ്ങനെ ഹിംസ നടത്തുന്നത്. അതാണ് നിലനിൽക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ അവിടെ എന്താണ് പൗരോഹിത്യം ആണ് ഈ മതത്തിൽ കുഴപ്പം മുഴുവൻ ഉണ്ടാകുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പൂജ ചെയ്യുക എന്നുള്ളതല്ല, അതിനല്ല പൗരോഹിത്യം എന്ന് പറയുന്നത്. മനുഷ്യന്റെ മുഴുവൻ മനുഷ്യന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക ആണ് പൗരോഹിത്യം. എന്തിലൂടെ? അവന്റെ വിശ്വാസത്തിലൂടെ. അവന്റെ തീവ്രമായ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. അതുകൊണ്ട് ആ പുരോഹിതന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് മനുഷ്യനെ കൊല്ലാനും കൊല്ലിക്കാനും വിടുക. ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ കയറി പൂജിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ധരിച്ചടയിൽ അതല്ല. ആ പൗരോഹിത്യമാണ് പറയുന്നത്, മതരാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. അതാണ് ഈ സംഘടിത മതങ്ങളെല്ലാം നയിക്കുന്ന അതാണ്, ആ പൗരോഹിത്യമാണ്. എന്നും ഇന്നും എന്നും അതിലിപ്പോ രാഷ്ട്രീയക്കാരോടി പങ്കുപറ്റുന്നു. എന്നുവെച്ചാൽ രാഷ്ട്രീയ പുരോഹിതന്മാരും ഉണ്ട്, അവരും അതിന്റെ കൂട്ടത്തിൽ ചേരുന്നു. ഇതാണ് ഈ രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ കലഹവും അസ്വസ്ഥതയും ഭിന്നതയെല്ലാം ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പരിണമിക്കുകയല്ല, വരുമ്പോൾ അവർ തിരിച്ചറിയും. തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യും ജനങ്ങൾ? പിന്നെ പുരോഹിതന്മാർക്ക് കീഴടങ്ങാതെ വരും, അവരുടെ ആജ്ഞ കേൾക്കാതെ വരും. അവർ നമ്മളെ ചൂഷണം ചെയ്യണമെന്ന് അവർ തിരിച്ചറിയും. തിരിച്ചറിയുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വതന്ത്രരാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോ ഇസ്ലാം മതത്തിൽ നിന്നാണ് കൂടുതൽ പേര് മതം വിടുന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അവര് തിരിച്ചറിയുന്നു. എല്ലാ മതങ്ങളിൽ വിടും അതുപോലെ. ക്രിസ്തു മതത്തിൽ നിന്ന് ഒരുപാട് മനുഷ്യർ മതം വിട്ട് കഴിഞ്ഞു. ഇവിടെ ഈ എന്താണോ നമ്മുടെ ഈ നാട്ടിലൊക്കെ പാൽപ്പൊടി കൊടുത്തുണ്ടാക്കിയ മതമേ ഉള്ളൂ. പാൽപ്പൊടി മതമേ ഒക്കെയാണ് ഇവിടെ ഒക്കെ നിലനിൽക്കുന്നത്. അത് ദാരിദ്ര്യമുള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെയൊക്കെ മതം, ഉപ്പുമാവ് മതമൊക്കെയാണ് ഇവിടെ ഒക്കെ നിൽക്കുന്നത്. എല്ലാം യൂറോപ്യയിലൊക്കെ അതൊക്കെ പോയി, ഒരുപാടൊക്കെ നഷ്ടപ്പെട്ടു. ഒരു ഭാഗത്തു നിന്ന് അവർ വീണ്ടും വളരെ അമേരിക്കയിലും മറ്റൊക്കെ ഇവാഞ്ചലിസം എന്ന് പറയുന്നൊരു പരിപാടി നടക്കുന്നു. ശക്തമായിട്ട് മതം തിരിച്ചുകൊണ്ട് വരുവാനുള്ള ശ്രമം. അത് ഇൻസെക്യൂരിറ്റിയുള്ള സമൂഹമാണ് അമേരിക്ക, സുരക്ഷിതത്വ ബോധമില്ലാത്തവരാണ്. അതുകൊണ്ട് അവിടെയൊക്കെ അത് കുറേയൊക്കെ വിജയിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഇവാഞ്ചലിസം. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അത് പോയി, നാളെ അവിടെ നിന്നും പോകും, ഇവിടെ നിന്നും പോകും. മനുഷ്യൻ സ്വതന്ത്രമാകും. അപ്പൊ മതം എന്ന് പറയുന്നത് അതിനെ നിലനിർത്തുന്നത് മനുഷ്യന്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് വെച്ചാൽ അന്ധമായ വിശ്വാസം. മതയുക്തികൾ അല്ലെങ്കിൽ മതശാസ്ത്രത്തിന്റെ യുക്തികളുടെ തലത്തിൽ അതിനെ നിലനിർത്തുന്നു. പൗരോഹിത്യത്തിന്റെ കുതന്ത്രങ്ങളുണ്ട് അതിൽ, മതത്തെ നിലനിർത്താൻ വേണ്ടി. ഇവിടെ ഇന്ത്യയിൽ ഈ ചാതുർവർണ്ണീയ മതത്തെ നിലനിർത്തിയ മുഴുവൻ കുതന്ത്രം കൊണ്ടാണ്, പൗരോഹിത്യ കുതന്ത്രം കൊണ്ടാണ് ഇവിടെ നിലനിർത്തിയത്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ നിന്നാണ്, അതാണ് മതങ്ങളെ ഈ രൂപത്തിൽ നിലനിർത്തുന്നത്. മനുഷ്യൻ മതത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്ന ഒരു സംശയമില്ല. പിന്നെ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. അതിന് ഈ മതവുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ഒരു മതവും പറയുന്ന പോലെ ഒരാള് ആത്മീയത സ്വീകരിക്കണമെന്നില്ല. ആത്മീയതയും അത് അവന്റെ തിരഞ്ഞെടുപ്പായിരിക്കും. ഭാവിയിൽ അവന് ഇഷ്ടമുള്ള ആത്മീയത, അവന്റെ മനസ്സിന് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അതവൻ സ്വീകരിക്കും. അത് വ്യക്തിനിഷ്ഠമായൊരു കാര്യമാണ്. തന്റെ ആന്തരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവനവന് ഏറ്റവും പറ്റിയ മാർഗം തരുന്നു. ഇന്നത് തന്നെ വേണമെന്നൊന്നും ഈ മത, ഞാനിത് പറഞ്ഞെന്തിനാണ്, മതങ്ങളുടെ കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മതസാരത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പം, ഈ മതകലഹങ്ങളെന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു സംഗതിയാണ് പറയാനാണ്. അതിനകത്ത് മനുഷ്യന്റെ അന്ധമായ വിശ്വാസവും അതിന്റെ പിന്നിലുള്ള അവന്റെ വൈകാരികമായ ഭാവം, അതും മതകലഹത്തിന് കാരണമാണ്. പൗരോഹിത്യ കുതന്ത്രങ്ങൾ, അത് ഈ മതകലഹങ്ങൾക്ക് കാരണമാണ്. അതും പിന്നെ പറയുന്ന മുഖ്യമായും വരുന്ന ഇതാണ്, അവന്റെ അന്ധമായ വിശ്വാസം കൊണ്ട് അവന്റെ പിന്നിൽ വരുന്ന ഈ തീവ്ര വികാരം എന്ന് പറയും. അതിനാളി കത്തിക്കുന്നതാണ് പുരോഹിത വർഗം. രണ്ട് മാപ്പിള ലഹളം നടന്നതിന് എന്താ പ്രധാനമായ കാരണം? നാദാപുരം പള്ളി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തകർത്തു എന്നൊരു ന്യൂസ് അങ്ങ് പ്രചരിപ്പിച്ചു. ഇതാ പല പല ചെറിയ സംഗതികളുണ്ട്. പക്ഷെ അതൊരു കലഹമായി മാറിയത് എന്താണ്? ഒരു കള്ളം പ്രചരിപ്പിച്ചാണ്. ഇന്നും അങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ വരുന്നത് എന്താണ്? ഒരു മത പൗരോഹിത്യ മനസ്സാണ്, ആൾക്കാരെ കൂടെ നിർത്താനും തമ്മിൽ അടുപ്പിക്കാനും. അപ്പം പിന്നെ മതകലഹങ്ങൾക്ക് കാരണമായി വരുന്നത് എന്താണ്? മതരാഷ്ട്രീയം, രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയക്കാരും മതത്തെ കൈകാര്യം ചെയ്യും, അവരെ ഉപയോഗപ്പെടുത്തുന്നു. മതപൗരോഹിത്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവീത ബന്ധം, രഹസ്യബന്ധങ്ങൾ, അതും ഈ മതകലഹത്തിനൊരു കാരണമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഈ സംഘടിത മതങ്ങളിലെ മതരാഷ്ട്രീയവും അളവറ്റ സമ്പത്തും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ മതകലഹങ്ങൾ. അപ്പോ അത് മതത്തിന്റെ സാരം ഒന്നാണെന്നറിയുക എന്ന് പറയുന്നത് ഈ കലഹങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് ഗുരു പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുറന്നു ചർച്ച ചെയ്യാം.